അസ്യ ഉദാഹരണം ദീയതേ യഥാ വൃക്ഷേ ആമൂലാഗ്രം രസഃ തിഷ്ഠതി കിന്തു തസ്യ രസഃ ആമൂലാഗ്രം ന സ്വാദ്യതേ പൃഥക് തസ്യ ഫലേ തു സ രസഃ സ്വാദ്യതേ കിമിതി ചേത് സ പൃഥക് ഭൂത സ രസഃ പൃഥക് ഭൂത കസ്മിൻ ഫലേ സന്നിവിഷ്ടഃ ഭവതി തഥാ വിശ്വമനോഹരഃ സർവേ വിശ്വേ മനോഹരഃ ഭവതി വിശ്വസ്മിന്നപി മനോഹരഃ ഭവതി തഥാ യദപി വേദോപനിഷത്സു സർവേ വേദോപനിഷത്സു വ്യാപ്താ ഭവതി ഭാഗ വ്യാപ്തഃ സാരഃ സഹ പൃഥക് ഭാഗവതേ തിഷ്ഠതി തസ്മാത് മനോഹരഃ ഭവതി മനോഹരഃ ഭവതി ഇതി സാരഃ.